പത്തൊൻപതാം ദശകം. ശതദ്രുതീ ഭാര്യയിൽ വീരധർമ്മിയാം പ്രാചീനവർഹസ്സിനുജാതരായിപ്പോൾ പ്രചേതസന്മാർ പൃഥുപുത്രപുത്രജർ വിശിഷ്ടരായി നിൻ കരുണാങ്കുരങ്ങൾ പോൽ സൃഷ്ടിയുന്മുഖൻ താതനിയോഗവാകരായി പത്താളുമൊന്നിച്ചു തപസ്സു ചെയ്യുവാൻ എത്തി പടിഞ്ഞാറിഴുമാടി തൻ തടം തടാകമൊന്നായവ കണ്ടു സുന്ദരം. നിൻ ഭക്തരെ കാൺമതിനായി മഹാശിവൻ നിൻ പുണ്യതീർത്ഥത്തിലണഞ്ഞു ഭക്തിമാൻ പ്രത്യക്ഷമായി നിൻ പരിതുഷ്ടി നേടുവാൻ സ്തോത്രം പ്രചേതസ്സുകളോടുരച്ചുപോൽ സ്തോത്രം ജപിച്ച സലിലത്തിൽ വാഴുകയായി ശതം ശതം വത്സരകാലമങ്ങവർ ഭവത്സുഖാസ്വാദരസത്തിനായി നീ ചെന്നീരെളുപ്പം ധ്രുവനോട് ചെയ്ത പോൽ മഖാരിവേനൻ നൃപനും വിശുദ്ധനായി മാഹാത്മ്യമേറുന്ന തപസ്സിനാലകോ ശ്രീനാരദൻ വന്നുപദേശമേകയാൽ പിതാവിനും ജ്ഞാനമിയെന്നു മുക്തനായി നീയും പ്രചേതസ്സുകളിൽ ദയാലുവായെത്തിയിടിനാൻ താർക്ഷ ഗളസ്ഥനായുടൻ ചക്രാദി ദിവ്യായുധം എട്ടുകൈകൾ ധരിച്ചു ശോഭിച്ചു ഭവാൻ ഭവാന്തകൻ. അർത്ഥിച്ചതില്ല മുനിവര്യരൊന്നുമേ കൊടുത്തു നീയും കൃപയാൽ വരത്വയം ശുഭം പ്രചേതസ്സുകളെ സ്മരിക്കുകിൽ രുദ്രസ്തവം സർവം അഭീഷ്ടമേ കിടും മഹീരുഖത്തിന്മകളെ വരിക്കുവിൻ രമിച്ചുകൊൾവിൻ ദശലക്ഷവത്സരം ദക്ഷാഖ്യനാം നന്ദനനും ജനിച്ചിടും മോക്ഷം ലഭിക്കും. ഹരിയും മറഞ്ഞുപോയി ഭൂമണ്ഡലം മൂടിയവൻ മരങ്ങളെ ക്രോധാൽ ചുടുമ്പോൾ അവരെ തടഞ്ഞുപോൽ പത്മാസനൻ വൃക്ഷഗണം തനൂജയെ കൊടുത്തു വാണാർ സുഖമായി സുദീർഘമായി ജാതൻ സുതൻ ദക്ഷൻ അതിനുശേഷമോ യാഗം പ്രചേതസ്സുകൾ നാരദോദിതം യജിച്ചു പുകി പരമം മഹൽപദം മരുൽപുരാധീശ്വര പാഹി പാഹിമാം.